ബൈബിളിൽ ആരെങ്കിലും വായിച്ചു നോക്കുന്നു? പാരായണം ചെയ്യുന്നുണ്ട. അപ്പൊ നിങ്ങൾക്കെല്ലാം അറിയാം. ക്രിസ്തുവിന്റെ മാതൃക എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന ഒരു സംഭവമാണ്. പലതും പറയും എന്നാൽ ക്രിസ്തുവിന്റെ മാതൃക എന്ന് പറഞ്ഞറിയപ്പെടുന്ന ഒരു സംഭവം എന്താണ്? ക്രിസ്തുവിനെ കുരിശി തറയ്ക്കുന്നതിന് മുമ്പ് യേശുമാരെല്ലാം വിളിച്ചു നോക്കി. കേട്ടില്ല. എല്ലാവരുടെയും പാദം കഴുകി തന്റെ മേലങ്ങി കൊണ്ട് തുടച്ച്. ഇപ്പോ പത്രോസ് തടഞ്ഞു, ഗുരുവാണ്, ഞങ്ങള് ശിഷ്യന്മാരാണ്. പണ്ടും അങ്ങനെയായിരുന്നു, ശിഷ്യന്മാര് ഗുരുവിന്റെ പാദം കഴുകിയും തുടങ്ങുകയും ചെയ്യുന്നത് എല്ലായിടത്തും ഉള്ള ഒരു ആചാരമാണ്. തിരിച്ച് ഗുരു ശിഷ്യന്റെ പാദം കഴുകുക, തുടയ്ക്കുക, അത് ചരിത്രത്തിൽ ആദ്യ സംഭവമാണ്. ഗുരു ഉയർന്ന സ്ഥാനത്ത്, ശിഷ്യൻ താഴ്ന്ന സ്ഥാനത്താണ് എപ്പോഴും. അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് വന്ന കാര്യം. അത് ക്രിസ്തു മതത്തിന്റെ സ്വാധീനമൊക്കെ ഇവിടെയും വന്നിട്ടുണ്ട്. ഇപ്പൊ ക്രിസ്തു അത് ചെയ്തു എല്ലാരെയും. എന്നിട്ടൊരു കാര്യങ്ങളെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചെയ്യുന്നത് പോലെ നിങ്ങൾ പരസ്പരം ചെയ്യുക എന്നുകൂടി പറഞ്ഞു. ഇതാണ് ക്രിസ്തുവിന്റെ മാതൃക. അപ്പോ ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയെന്ന് പറയുമ്പോൾ അത് അവർ പരസ്പരം അതങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പരസ്പരം പാദം കഴുകുക എന്ന് പറഞ്ഞാൽ എന്താണ്? പരസ്പരം ആദരിക്കുക, പരസ്പരം അനുസരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ശിഷ്യന്മാരെ ഒരുമിച്ച് ജീവിക്കുമ്പം ഈ പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം അനുസരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ട്, അതവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്തു കാണിച്ചു കൊടുത്തൊരു മാതൃക ഇത്. അതിനു പകരം സാധാരണ നടന്നുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? ഗുരുക്കന്മാര് ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ പരസ്പര സ്നേഹത്തോടെ കഴിയണം, വഴക്കം കൂടരുത്, അടിപിടി കൂടരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിക്കും. പക്ഷെ ഇവിടെ ക്രിസ്തു ഒരു പടി കൂടി മുമ്പോട്ട് പോയിട്ട് ആ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമായി അവർ അനുഷ്ഠിക്കുന്നതിന് വേണ്ടിയിട്ട് താൻ ഗുരു എന്നുള്ള ആ സ്ഥാനത്ത് നിങ്ങൾ താഴോട്ടിറങ്ങി വന്ന് അവർക്കൊപ്പം വന്നിട്ട് അവരുടെ എല്ലാം പാദങ്ങൾ കഴുകി തുടച്ച്. അന്ന് ഈ പാദം കഴുകി തുടയ്ക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. മറിയം ക്രിസ്തുവിന്റെ പാദങ്ങൾ കഴുകി, പിന്നെ ക്രിസ്തുവിനെ സുഗന്ധം കൊണ്ട് അഭിഷേകം നടത്തി. ഇതൊക്കെ അന്നുമുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ബൈബിൾ പറയുന്നു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ശിഷ്യന്മാരുടെ പാദം കഴുകുക എന്ന് പറയുന്നത് ഒരു വലിയ മഹത്തായ മാതൃകയാണ്. ചെറിയ കാര്യമാണ്. പിന്നെ ശിഷ്യന്മാരതൊക്കെ പിൽക്കാലത്ത് അതൊക്കെ അനുസരിച്ചോന്ന് ചോദിച്ചാൽ എല്ലായിടത്തും അങ്ങനെയാണല്ലോ. അപ്പൊ ഗുരു പറഞ്ഞു കൊടുത്താലും കാണിച്ചു കൊടുത്താലും ശിഷ്യന്മാരെ അനുസരിക്കണമെന്നൊന്നുമില്ല. പക്ഷെ അങ്ങനെയാണ് വേണ്ടതെന്ന് പ്രായോഗികമായി ക്രിസ്തു കാണിച്ചു കൊടുത്തു. പിന്നെ അതൊക്കെ എല്ലാ ശിഷ്യന്മാരും സ്വീകരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ പിന്നെ കലഹങ്ങളോ വഴക്കുകളോ എന്തെങ്കിലും ഉണ്ടോ? അതൊന്നുമില്ല. പക്ഷെ മനുഷ്യരതൊന്നും സ്വീകരിക്കത്തില്ല. പരസ്പരം സഹായിക്കുക, സേവിക്കുക, അനുസരിക്കുക, ബഹുമാനിക്കുക എന്നുവെച്ചാൽ പരസ്പര സഹോദര്യം. ആ സഹോദര്യമാണ് ക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നതാണ്. പല കാര്യങ്ങളുണ്ട്. അന്നത്തെ ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാശയമൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഇവിടെയും സന്യാസ സമ്പ്രദായത്തിൽ അങ്ങനെയുണ്ട്. അതിപ്പോ പല ക്രിസ്തു ബൈബിളിലുള്ള പല കാര്യങ്ങളും ഇവിടെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ പല സാദൃശ്യവും നമ്മൾ പറഞ്ഞില്ല. ഇപ്പോൾ ക്രിസ്തുവിന്റെ ജന്മം അതുപോലെ ക്രിസ്തു നടന്നു പോകുമ്പോൾ ദാഹിച്ച് ഒരു കിണറ്റിന്റെ അടുത്ത് ചെന്നിരിക്കും. അപ്പോൾ അവിടെ ഒരു സ്ത്രീ വെള്ളം കോരാൻ പോരാ. അപ്പോൾ ക്രിസ്തു ചോദിക്കും, വെള്ളം വേണമെന്ന് പറയും. അപ്പോൾ അവള് പറയും, ഞാൻ സമരിയക്കാരിയാണ്. സമരിയക്കാരി എന്ന് വെച്ചാൽ വേറൊരു ജാതിയാണ്. ഞാനെങ്ങനെ നിനക്ക് വെള്ളം തരും എന്ന് ചോദിക്കും. അപ്പോൾ രണ്ടാല കക്ഷി. അപ്പോൾ ക്രിസ്തു അവളെ ഉപദേശിക്കുന്നത് വെള്ളം കുടിക്കുന്ന കാര്യമല്ല, പിന്നെ പറയുന്നത് ആത്മീയമായ കാര്യങ്ങളാണ്. ജലം എന്ന് പിന്നെ പറയുന്ന ആത്മീയമായ ജലം എന്നുള്ള അർത്ഥത്തിലാണ്. രണ്ടാല ഭിക്ഷുകീനും അത് തന്നെ. അവൾ ഭിക്ഷുണിയായിത്തീരുകയാണ് ചണ്ടാലി. ഇവിടെ അതുപോലെ തന്നെ അവൾക്ക് ആത്മീയമായ ഉപദേശം കൊടുക്കുകയാണ്, പിന്നെ വെള്ളം കുടിക്കുന്നു. അപ്പൊ ഇത് ഇവിടെയുള്ള അതേ കഥ തന്നെ അതിനുള്ള വളരെ സാമ്യതയുണ്ട്. അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഈ പ്രായോഗികമായ ഉപദേശങ്ങൾ കൊടുക്കുക, ക്രിസ്തുവിനെ പേരിൽ അവർ കുറ്റം ആരോപിക്കുന്നതിന് വേണ്ടിയിട്ട് പല പണികളും നോക്കി, അയാൾ കുറ്റക്കാരനാണെന്ന് വരുത്തുക. അതിനുവേണ്ടിയിട്ടാണ് രണ്ടു മൂന്ന് പേരെ പറഞ്ഞയച്ചു. ക്രിസ്തു ഒരിടത്തിരിക്കും, ഉച്ചെന്ന് ചോദിക്കും. നികുതി കൊടുക്കണമോ? സീസറിന് നികുതി കൊടുക്കണം. അത് പ്രസിദ്ധമായ ഉപദേശപ്പുഴ പറയും. ക്രിസ്തു അവരിൽ നിന്നൊരു നാണയം വാങ്ങും. ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? ഇതെന്ത് മുദ്രയാണ്? അവർ ഇത് സീസറിന്റെ മുദ്രയാണ് പറയുന്നു. അങ്ങനെയാണ് സീസറിനുള്ളത് സീസറിന് കൊടുക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. ഇത് വളരെ പ്രസിദ്ധമായൊരു ഉദാഹരണമാണ്. അത് പ്രായോഗികമായ രീതിയാണ്. അപ്പൊ ക്രിസ്തുവിനെ കൊടുക്കാൻ വേണ്ടി വന്നവരാണ്. ക്രിസ്തു ആത്മീയമായി ജനങ്ങളെയൊക്കെ ഉദ്ബോധനം നടത്തുന്ന ഒരാളാണ്. അപ്പൊ ദൈവത്തിനോടാണ് വിധേയത്വം. എപ്പോഴും ക്രിസ്തു പറയും, എന്നെ അയച്ചവനാണ്, അവനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ക്രിസ്തു എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് എന്നെ അയച്ചവനെന്ന് പറയുന്നത് ക്രിസ്തു വിളിക്കുന്ന പിതാവെന്നാണ്. ഞാൻ പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരാൾ എന്തിനാ രാജാവിനോട് കടപ്പാട്? അപ്പൊ രാജാവിന് എന്തിനാ നീതി കൊടുക്കുന്നത്? അപ്പൊ സ്വാഭാവികമായിട്ടും പിതാവിനോട് കടപ്പെട്ടിരിക്കുന്നതാണ് രാജാവിനോട് കടപ്പാടില്ല. എന്ന് പറയും എന്ന് കരുതിയാണ് പുരോഹിതന്മാർ ആൾക്കാർ പറഞ്ഞുകൂടും പരീക്ഷിക്കും. അപ്പോൾ പറയണം, എനിക്ക് പിതാവിനോടെ കടപ്പാടുള്ളു, മറ്റാരോടും കടപ്പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പിടിച്ച് മത്സ്യത്തിൽ തറയ്ക്കാം എന്ന് വിചാരിച്ചാണ് അവർ പോയത്. അപ്പോൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പം ആ രാജ്യത്തെ നിയമങ്ങളനുസരിക്കണം എന്നവരെ പഠിപ്പിക്കുകയാണ്. അല്ല, ഞാൻ ദൈവപുത്രനാണ്, അതുകൊണ്ട് ഞാൻ എല്ലാത്തിനും മേളിലാണ്, സീസറിന്റെ നിയമങ്ങൾക്ക് ഉപരിയാണെന്നല്ല ക്രിസ്തു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ ജനങ്ങളെ അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ രാജാവ് ജനങ്ങളെ പ്രജകളെ ഭരിക്കാൻ കഴിയാതെ പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഈ അബിയ ക്രിസ്തു ദൈവപുത്രനായിട്ട് ഓടി പറഞ്ഞു. എന്താണ് സീസറിനുള്ളത്? സീസർ. കർത്താവിനുള്ളത് കർത്താവ്. ഇത് ഇന്നത്തെ സ്വാമിമാർ പ്രത്യേകം പഠിച്ചിരിക്കേണ്ടതാണ്. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പം അവിടുത്തെ നിയമങ്ങളും എല്ലാം അനുസരിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ഒക്കെ ബാധ്യതയുണ്ട്. രാജ്യത്തിന്റെ നിയമങ്ങൾ അതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റില്ല. ബ്രഹ്മജ്ഞാനിയാണ്, എന്നെ ഒന്നും ബാധിക്കത്തില്ല, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യും എന്നൊന്നും പറയാൻ നിയമത്തിനൊക്കെ മേളിലാണ്. നിയമം നമുക്ക് താഴെയാണ്. നമ്മൾ പറയുന്ന വേണം ഭരണാധികാരികൾ കേൾക്കേണ്ടത്. ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാഭ്രമത്തിലാണ് ജീവിക്കണമെങ്കിൽ അവരതിന് കണക്ക് പറയേണ്ട സന്ദർഭങ്ങൾ ചിലപ്പം വരും. അപ്പം നിയമത്തെ അനുസരിച്ചേ പറ്റൂ എന്നുള്ളതാണ് ഒന്ന് ഓർമ്മിച്ചത്. അതും ക്രിസ്തുവിന്റെ മാതൃക എന്ന് പറയുന്ന കാര്യമാണ്. ഇക്കാലത്ത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. എന്നാൽ പരീശൻ പുരോഹിതന്മാരുടെയും ഇവരുടെ യവന്മാരുടെ കള്ളന്മാരാണെന്ന് ക്രിസ്തു പരസ്യമായി പറയുന്നുണ്ട്. ശിഷ്യന്മാരോട് പറയുന്നുണ്ട് ഇവരെ സൂക്ഷിക്കുക. ഇവർ പരസ്യമായി വലിയ പ്രഭാഷണമൊക്കെ നടത്തുന്നവരാണ്. ഇവരുടെ രഹസ്യ പ്രവൃത്തികൾ ശരിയല്ല. ഇവർ വിധവകളുടെ വീട്ടിലാണ് എന്ന് പറഞ്ഞാൽ വിചാരം ചെയ്യുന്നവരാണ്. ഇങ്ങനെയെല്ലാം അവർക്കെതിരായി പറയുന്നു. തിന്മയെ എതിർക്കണമെന്നും തിന്മയെ എതിർക്കരുതെന്നും രണ്ടും പറയുന്നു. ശത്രുവിനോട് പൊറുക്കുക, പലതവണ അത് പറയുന്നു. ക്രിസ്തു അങ്ങനെയാണ് ചെയ്യുന്നത്. അതൊക്കെ സന്ദർഭം അനുസരിച്ച്. അപ്പോൾ ആധ്യാത്മികമായും ഭൗതികമായും വളരെ പ്രായോഗികമായ ഉപദേശങ്ങളാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ഒട്ടുമുക്കാലം അങ്ങനെ എന്നോട് മേലങ്കി ചോദിക്കുന്നവന് നീ നിന്റെ ഉടുപ്പ് കൂടിയ കഴിച്ചു കൊടുക്കുക, എന്നോട് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ആവശ്യപ്പെടുന്നവനോടൊപ്പം നീ 2 കിലോമീറ്റർ സഞ്ചരിക്കുക, എന്നുവെച്ചാൽ അങ്ങേയറ്റം സഹിഷ്ണുത പുലർത്തുക, അങ്ങേയറ്റം വിട്ടുവീഴ്ചകൾ ചെയ്യുക, അങ്ങേയറ്റം സഹകരണ മനോഭാവം കാണിക്കുക, വെറുപ്പ് വിദ്വേഷം ഇതൊന്നും വളർത്തരുത്, ഈ തരത്തിലുള്ള ഉപദേശം പല സന്ദർഭങ്ങളിലും പറയുന്നു. പിന്നെ ആ ജീവിതത്തിന്റെ ഈശ്വര ഭക്തി, ശരിയായ ഈശ്വര ഭക്തിയെ കുറിച്ച് പുരോഹിതന്മാരെ കുറിച്ച് പറയുന്നുള്ള ഒരു വെള്ളയടിച്ച കുഴിമാടങ്ങളാണ്. ഉള്ളെല്ലാം മാറും, പുറമേ അവർ ഭംഗിയുള്ളവരാണ്. എന്നുവെച്ചാൽ വേഷവിധാനങ്ങളോടും ആചാരാനുഷ്ഠാനങ്ങളോടും ഒരു സമൂഹത്തിൽ നല്ലവരായിരിക്കും, പക്ഷെ ഉള്ളത് അവരെ ശരിയല്ല. ഇതും പറയുന്നു, നിങ്ങൾ ജനങ്ങളോട് പറയുന്നു കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രം ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ആരാണോ അവന്റെ ഇഷ്ടം നിറവേറ്റുന്ന അവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നുവെച്ചാൽ ക്രിസ്തു ഈ അത്ഭുതങ്ങൾ കാണിക്കുമ്പം ക്രിസ്തുവിന്റെ പുറകെ ആളുകളും ചെല്ലുന്നിടത്തുന്ന ആളുകളും, അതാണ് പുരോഹിതന്മാരെ വളരെ അസ്വസ്ഥരാക്കി. അപ്പോൾ അവരോട് അവർ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ പുറകെ നടക്കുന്ന എന്താണ്? അത്ഭുതങ്ങൾ കാണിക്കാനും രോഗം മാറ്റാനും മരിച്ചവരെ ജീവിപ്പിക്കാനും കണ്ണില്ലാത്തവൻ കണ്ണുണ്ടാക്കാനും ഉണന്തവന് കാലുണ്ടാക്കാനുമൊക്കെയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് കാര്യമില്ല. കർത്താവ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോ സ്വർഗസ്ഥനായ പിതാവിന്റെ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗത്തിലെത്തിച്ചേരുന്നത്. അല്ല വെറുതെ എന്ന് വെച്ചാൽ ഈ ബാഹ്യമായ ഇന്നും മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന ബാഹ്യമായ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ, ഇതൊക്കെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാകാം, അല്ലെങ്കിൽ പ്രകടനപരമായി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട്. എന്ത് കാണിക്കാൻ വേണ്ടിയിട്ട്? ഞാൻ ഭക്തനാണ്, വിധേയത്വമുള്ളവനാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ബാഹ്യമായി കാണിക്കും. എല്ലാവരും കാണിക്കും, നിങ്ങളും കാണിക്കും. ഈ പ്രകടനപരതയല്ല, അവന്റെ ഇഷ്ടം നിറവേറ്റുന്നവനെന്ന് വെച്ചാൽ എന്താണ്? ആ ക്രിസ്തു വിശ്വസിക്കുന്ന പിതാവിനെ പ്രാപിക്കുന്നതിന് യോഗ്യമായ തരത്തിൽ ജീവിക്കുന്നവൻ, അവന്റെ ജീവിതത്തിൽ അത് വേണം എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ അധരം കൊണ്ടുതന്നെ സേവിക്കുകയും ഹൃദയം കൊണ്ടുതന്നെ നകന്നിരിക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്നുവെച്ചാൽ സ്തുതിയിലും നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. എല്ലാ മനുഷ്യനും ചെയ്യാറുണ്ട്. നിങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്നെ കുറിച്ചാണ് നിങ്ങൾക്ക് ബഹുമാനം തോന്നാത്ത ഒരു വ്യക്തിയുടെ മുമ്പിലും ചെന്നിട്ട് നിങ്ങൾ ബഹുമാനം പ്രകടിപ്പിക്കും. കാലിൽ വേണമെങ്കിൽ തൊഴും, തൊട്ട് തൊഴും, മനസ്സിലൊരു ബഹുമാനം കാണിക്കത്തില്ല. ആള് വലിയ കേമനാണെന്നുള്ള രീതി സംസാരിക്കും, ഇല്ലേ? എല്ലാം ചെയ്യും. അതാണ് അധരം കൊണ്ട് സേവിക്കുക എന്ന് പറയും. വാക്കുകൾ കൊണ്ടൊക്കെ എല്ലാം ബഹുമാനം തിരിഞ്ഞോട്ടെന്ന് പറയും. ഇയാൾ മഹാകളനാണ്, ഹൃദയം കൊണ്ട് അകന്നിരിക്കുകയും ചെയ്യും. ആ ദൈവത്തിനോടും ചെയ്യുന്നവരുണ്ടെന്നാണ്. നമ്മൾ മനുഷ്യരോട് അങ്ങനെയൊക്കെ ചെയ്യും, നിലനിൽപ്പിന് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യും. നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ ചില സന്ദർഭങ്ങൾ എന്തുവരും നിർബന്ധിതരായിത്തീരും. അതൊക്കെ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. പക്ഷേ ദൈവത്തോട് ഇത് ചെയ്യും, ദൈവത്തെയും പറ്റിക്കാൻ എന്ന് പറയുന്നത്. നമ്മൾ അധരം കൊണ്ട് സേവിക്കുകയും ഹൃദയം കൊണ്ടകന്നിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എത്രയോ എത്രയോ പ്രായോഗികമായ മനുഷ്യന്റെ മനസ്സിന് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കും. അപ്പോ അതിനൊന്നും അറിയൂ, കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കും മറ്റുള്ളവർ. നീ എന്താ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാനാണ്? തെറ്റാണല്ലോ. നമ്മളെ കുട്ടിക്കാലത്തെ അതിൽ പഠിപ്പിക്കും. അവൻ പറയും, പുറത്തു നിന്ന് ഉള്ളിലേക്ക് പോകുന്നതല്ല നിന്നെ ദുഷിപ്പിക്കുന്നത്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് എന്ന് പറയും. അപ്പോ ശിഷ്യന്മാർ ചോദിക്കും, എന്താണ് ഉള്ളിൽ നിന്ന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് വരുന്നത് ദുഷിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പറയും, നിങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നല്ലതെല്ലാം ശരീരം എടുക്കും, മോശമായതെല്ലാം നീ വിസർജിച്ചു പോകും. അത് പിന്നെ എന്താ നിങ്ങളെ ദുഷിപ്പിക്കുന്നു? നല്ലത് സ്വീകരിക്കുന്നു, ശരീരം മോശമായതിനെ കളയുന്നു. അപ്പൊ പിന്നെന്താ ദുഷിപ്പിക്കുന്നത്? പുറമേ നിന്ന് വരുന്നതല്ല നമ്മളെ ദുഷിപ്പിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്നു. അവൻ പറയുന്നു, ഉള്ളിൽ നിന്ന് വരുന്ന എന്താ? അത് നിന്റെ ഉള്ളിൽ വരുന്നു മോശം വികാരങ്ങൾ, വിചാരങ്ങൾ, നിഷിദ്ധമായ കാര്യങ്ങളുടെ ആദ്യം ഉള്ളിൽ വരും, പിന്നീട് അത് പുറത്തേക്ക് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയൊക്കെ വരും. അപ്പൊ നിന്നെ ദുഷിപ്പിക്കുന്നത് അതായിരിക്കും, നിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതായിരുന്നു. അല്ലാതെ ഈ പുറമേ നിന്ന് വരുന്ന എങ്ങനെ ദുഷിപ്പിക്കുന്നത്? ദോഷമുണ്ടെങ്കിൽ അത് പുറത്തു പോകത്തേ ഉള്ളൂ. നിന്റെ മനസ്സാദ്യം ദുഷിച്ചാൽ നിന്റെ വാക്കും പ്രവൃത്തിയും ദൂഷിക്കും. അത് എന്ന് വെച്ചാൽ അത് പറയുന്നത് ഈ ബാഹ്യമായ ശുചിത്വം വേണമെന്നുള്ളതല്ല, ബാഹ്യമായ കാര്യങ്ങളിൽ ആൾക്കാർ വളരെ നിഷ്ഠ കാണിക്കുകയും ലോകബോധ്യത്തിന് വേണ്ടി ശുചിത്വം പോലുള്ള കാര്യങ്ങളിൽ വളരെ നിർബന്ധം പിടിക്കുകയും എന്നാൽ ആന്തരികമായ ശുദ്ധിയിൽ യാതൊരു താല്പര്യം കാണിക്കാതെ ഇരിക്കുക. അതുകൊണ്ടാണെന്ന് പറയുന്നത്. ബാഹ്യമായൊന്നും വേണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. ഒരു പുഷ്പത്തെ കാണിച്ചിട്ട് പറയും എന്താണ് രാജാവിന് പോലും ഇത്രയും മനോഹരമായിരിക്കാൻ പറ്റില്ല. സൗന്ദര്യം എന്ന് പറയുന്നത് ബാഹ്യമായിട്ടല്ല വേണ്ടത്, പുഷ്പത്തിന് ചൂണ്ട് കാണിച്ചിട്ട് പറയും. അപ്പൊ അത് ഉള്ളിലാണ് വേണ്ടത്, മനുഷ്യന്റെ ഉള്ളിലാണ് സൗന്ദര്യം വേണ്ടത് എന്ന് വേറെ സന്ദർഭത്തിൽ പറയും. ഈ ലില്ലിപ്പൂവിനെ പോലെ അണിഞ്ഞൊരുങ്ങാൻ സോളമിന് പോലും കഴിയത്തില്ല. അപ്പൊ പിന്നെ ബാഹ്യമായി നീ ഒരുക്കങ്ങളെ കളഞ്ഞിട്ട് എന്താ കാര്യം, ബാഹ്യമായി അണിഞ്ഞൊരുങ്ങുകൾ. അതുകൊണ്ടാണ് ഈ പെന്തക്കോസുകാർ ഈ വാക്യം വെച്ചിട്ടാണ് അവര് മാലിയം കമ്പനൊന്നും നടത്തില്ല. അവര് ഈ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നവരാണ്, അവരുടെ ഉള്ളിൽ ആശയത്തിലേക്ക് പോയിട്ടല്ല. അപ്പൊ ഉള്ളിലാണ് സൗന്ദര്യം വേണ്ടതെന്നുള്ളതാണ്. അപ്പൊ അത് അതുകൊണ്ട് മാലയും കമ്മലും മടയും ഉടരുതെന്ന് അർത്ഥമില്ല. എന്റെ അന്തരാർത്ഥം എടുക്കുമ്പോൾ എന്താണ്, ഈ ബാഹ്യമായ ആഡംബര ഭ്രമം അതിലൂടെ സൗന്ദര്യത്തെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുകയല്ല വേണ്ടത്, മറിച്ച് ആന്തരികമായ സൗന്ദര്യമാണ് ഒരുവന് വേണ്ടത് എന്ന് പറയുമ്പോൾ ആന്തരിക സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ നന്മയിലും അവന്റെ സദ്ഗുണങ്ങളിലുമാണ്. അതാണ് മറ്റുള്ളവർ ഒരുവരുടെ സൗന്ദര്യമായി കാണുന്നത്. ബാഹ്യമായി എത്ര കണിഞ്ഞിരുങ്ങിയാലും അതല്ല, ഉള്ളിൽ വേണം, ഗുണങ്ങളും നന്മകളും സദ്വിചാരങ്ങളും ഒക്കെ വേണമെന്നുള്ളതാണ് അതിന്റെ അന്തരാർത്ഥം. ആണ് പറയുന്നത് ഇതിന്റെ അക്ഷരാർത്ഥം. പെന്തക്കോസ്തുകൾ അങ്ങനെ ഒരക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നില്ല, ഒരു അന്തരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നു. അക്ഷരാർത്ഥം പോരാ. അപ്പൊ അവിടെ ബാഹ്യമായി അണിഞ്ഞൊരുങ്ങരുതെന്നർത്ഥമില്ല, ഒരാൾക്ക് അണിഞ്ഞൊരുങ്ങ അതിനെതിരായി പറയുന്നു. പക്ഷെ സൗന്ദര്യം ഉള്ളിലാണ്, അത് അവനവന്റെ സൗന്ദര്യം അവനവൻ അറിയണം, മറ്റുള്ളവരുടെ സൗന്ദര്യം അവൻ തിരിച്ചറിയണം. ഗുരു കാണാൻ സുന്ദരനാണ്, അവന്റെ പെരുമാറ്റം ശരിയല്ലെങ്കിൽ എന്താ പ്രയോജനം? ഒരു പുരുഷ സുന്ദരനായിരിക്കുന്നു, സ്ത്രീ സുന്ദരിയായിരിക്കുന്നു, പക്ഷെ അവരുടെ രണ്ടുപേരുടെയും ഉള്ളിൽ ശരിയല്ലെങ്കിൽ അവർക്ക് പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റില്ല. അപ്പൊ ശരിക്കുള്ള സൗന്ദര്യം ബാഹ്യമല്ല, ആന്തരികമാണെന്നുള്ള ആ ഒരു സന്ദേശം. ഇത് അക്കാലത്ത് പറയുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമില്ല, ഇന്ന് ഇതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങളാണ് ബൈബിളിന്റെ സുവിശേഷങ്ങളിൽ ക്രിസ്തു പറഞ്ഞത്. മനുഷ്യ ജീവിതത്തിൽ എല്ലാ കാലത്തും എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ ഉപദേശങ്ങൾ, പ്രായോഗികമായ ഉപദേശങ്ങൾ. അപ്പം ബൈബിള് വായിച്ചു നോക്കണം. പിന്നെ ഒരുപാട് ഉപമകൾ, ഒരുപാട് ഉപമകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറയും. അത് പറയുന്നുണ്ട്, എന്തിനു നീ ഇത്രയും ഉപമകങ്ങൾ പറയുന്നു എന്ന് ശിഷ്യന്മാർ ചോദ്യം പറയും. ഇന്നത്തെ മനുഷ്യനോട് നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്, അത് മനസ്സിലാക്കാൻ അവർക്ക് ശേഷിയില്ല. അതുകൊണ്ട് ഞാൻ ഉപമകളിലൂടെ പറയുന്നു. അപ്പൊ കഥയിരിക്കുമല്ലോ, കഥയിൽ നിന്ന് പിന്നെ അതിന്റെ കാര്യത്തെ ഗ്രഹിച്ചാണ് അതും പറയുന്നത്. അപ്പോ അത് ചെറിയ പ്രായത്തിൽ തന്നെ, ചെറിയ പ്രായത്തിൽ അച്ഛനും അമ്മയും ക്രിസ്തുവിനും കൊണ്ട് ദേവാലയത്തിൽ പോയി. സിനഗോഗുകളെന്ന് പറയാന്ന് യഹൂദ ദേവാലയങ്ങൾ. അവിടെ എന്തോ ഉത്സവം എന്തോ വരുന്നു, അവിടെ പോയി അവര് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു മടങ്ങി. നോക്കിയപ്പോ കുറെ ദൂരം നടന്നു നോക്കിയപ്പോ ആൾ കൂട്ടമായിട്ടാ പോകുന്നത്, യേശു കൂട്ടത്തില്ല. ഇവർ പരിഭ്രമിച്ച് മറിയും ദിവസം പിന്നെ തിരിച്ചുപോയി. അവരവിടേക്ക് അന്വേഷിച്ച് കിടന്നു, നോക്കിപ്പോ എന്താണ്, വലിയ പണ്ഡിതന്മാരുടെ ഇടയ്ക്കിരുന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും പറയുന്ന ചെറിയ കുട്ടിയായിരിക്കുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു, ഈ ചെറിയ കുട്ടിക്ക് എങ്ങനെ ഇത്രയും ബുദ്ധിശക്തി, സൂക്ഷ്മഗ്രാഹിത്വം. ഇതാണ് ഒരു അടയാളം. എല്ലാ മഹാത്മാക്കളുടെയും ജീവിതം നിങ്ങൾ പരിശോധിച്ചറിയാം, അവർക്കെല്ലാം ചെറിയ പ്രായത്തിൽ തന്നെ അതിസൂക്ഷ്മമായി കാര്യങ്ങളെ ഗ്രഹിക്കുന്നതിനുള്ള ഒരു വിശേഷ ബുദ്ധിയുണ്ടായിരിക്കും. മിക്കവാറും എല്ലാവരും കാര്യങ്ങളെ സൂക്ഷ്മമായി ഗ്രഹിക്കുക, എളുപ്പം ഗ്രഹിക്കുക, ആ ഒരു ശേഷി അകൃത്യമുണ്ടായി. അപ്പൊ ഇവര് അവിടുന്ന് പിടിച്ചു ക്രിസ്തുവിനോട് ചോദിക്കും, നീ എന്താ കാണിച്ചത്? നീ എന്തിനാ അവിടെ ഇരുന്ന്? ഞങ്ങൾ നിന്നെ കാണാൻ പ്രയാസപ്പെട്ടു. അവിടെ നിങ്ങൾക്കറിയില്ല, ഞാൻ എന്റെ പിതാവിന്റെ ജോലി നിറവേറ്റാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ആ പ്രായത്തിൽ തന്നെ അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു ക്രിസ്തു. അവർ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകും. അവിടെയാണ് എഴുതിയിരിക്കുന്നത് സുവിശേഷം. തിരിച്ചു വിളിച്ചുകൊണ്ട് പോയിട്ട് പിന്നീട് ക്രിസ്തു ഒന്നും എങ്ങും പോയില്ല. മാതാപിതാക്കൾക്ക് വിധേയനായി തന്നെ ജീവിച്ചെന്ന് പറഞ്ഞ് അവിടെ ആശാരിപ്പണിയൊക്കെ ചെയ്ത് അച്ഛന്റെ കൂടെ പിന്നെ കഴിയുക ചെയ്ത്. പിന്നെ കുറച്ചുകൂടി വളർന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഉപദേശകനായിട്ട് കയറണം. 33-ാമത്തെ വയസ്സിൽ പിടിച്ച് കുരിശി തറച്ചു. അങ്ങനെയൊക്കെ അങ്ങനെയൊരു ദീർഘകാലം യേശു അപ്രത്യക്ഷനായിട്ടുണ്ട്. പിന്നെയുള്ള ഇതൊക്കെ ജനങ്ങളുടെ ഇടയിലായിരുന്നു ജീവിച്ചു. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ചു പിടിച്ച് ക്രൂശിക്കുകയും ചെയ്യും. അപ്പൊ അവിടെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ്, മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു എന്നാണ് പറയുന്നത്. എന്നാ നാട് വിട്ട് ഓടിപ്പോയെന്ന് പറയുന്നുണ്ട്. സഞ്ചരിച്ചത് ആ പ്രദേശങ്ങളിലൊക്കെ സഞ്ചരിക്കുക. പിന്നെ ഇന്ത്യയിൽ നിന്ന് കൊത്തിയാലേ എല്ലാം കിട്ടാത്തുള്ള മിഥ്യാധാരണകളൊക്കെ ഈ കഥകളിലൊക്കെ ഇങ്ങനെ ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. അത് ശരിയാണ്. അതീകഞ്ഞത് ഇതൊരു കഥയാണ്. ആത്യന്തികമായിട്ട് ഈ പറയുന്നതെല്ലാം അത്ഭുതങ്ങളെല്ലാം കഥകളാണ്. പക്ഷെ ഇന്ന് ചരിത്രകാരന്മാർ പലരും പറയുന്നുണ്ട്, യേശു എന്ന ഒരാൾ ജീവിച്ചിരുന്നിരിക്കണം, അതിൽ നിന്ന് ഈ അത്ഭുതങ്ങളെ മാറ്റിയാൽ ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരാള് ഒരു മഹാത്മാവായിരുന്നു, ഒരു യോഗിയായിരുന്നു, ഒരു ജ്ഞാനിയായിരുന്നു, ജനങ്ങളെ ഉപദേശിച്ചു. അതൊക്കെ ആയിരിക്കും പിന്നെ ആവശ്യം. ഇപ്പൊ പറഞ്ഞില്ലേ, ഗുരുവിന്റെ പേരെ പോലും പറയുന്നു, 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേർ ഊണ് കൊടുത്തത്. അപ്പൊ പിന്നെ ക്രിസ്തുവിന്റെ കാര്യത്തിൽ പറയുന്നതിനും താമസിച്ചില്ല. ആൾക്കാരുടെ ഒരു സമാധാനത്തിനും സന്തോഷത്തിനും ആഗ്രഹ ചിന്തകളാണ് ഇങ്ങനെ പറയുകയാണ്. ക്രിസ്തുവിന്റെ ഇത് വായിക്കും എന്നാ ഇത് നമ്മുടെ ഗുരുവിന് വരുന്നോട്ടെന്ന് വിചാരിച്ചു. തള്ളുകളാണ് തള്ളു. പിന്നെ ഇതൊക്കെ പറയുന്നത് പറയുന്നവർക്ക് ഇഷ്ടമാണ് എന്നുള്ളത് പോലെ തന്നെ കേൾക്കുന്നവർക്കും ഇതൊക്കെ പറഞ്ഞ വലിയ ഇഷ്ടമാണ്. ആ നമ്മുടെ ഗുരുവിന് അത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരും പറയുന്നു, നിന്റെ മഹത്വപ്പെടുത്താൻ നിങ്ങൾ കള്ളവും പറയും. പിന്നീട് വന്ന ചരിത്രകാരന്മാരും അത് പറയുന്നുണ്ട്, വേറെ ഓർമ്മിക്കുന്നില്ല. ഒരു ചരിത്രകാരൻ അത് പറയുന്നുണ്ട്, കുറച്ച് കള്ളമൊക്കെ പറയുന്നുണ്ട്. എന്നാല് കാരണം മതവും രാഷ്ട്രീയവുമായിട്ടുള്ള ബന്ധമാണ്. മതം പ്രചരിപ്പിച്ച രാഷ്ട്രീയ അധികാരം കൈവരും. എല്ലാ മതങ്ങൾക്കും അങ്ങനെ ഒരു രാഷ്ട്രീയ പിൻബലം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈ കള്ളത്തരങ്ങളൊക്കെ വരുന്നത്, മതത്തിന്റെ പേരിൽ യുദ്ധം വരുന്നത് എല്ലാം. ക്രിസ്തു പുരടത് യുദ്ധത്തിന് ഒരേ ഒരു സന്ദർഭത്തിൽ ഇത് ഈ പിതാവിന് അടങ്ങി ജീവിച്ച് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ക്രിസ്തു പോകുന്നത് ദേവാലയത്തിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ എന്താണ്, നമ്മുടെ ദേവാലയങ്ങളൊക്കെ കാണുന്നത് പോലെ നിറയെ കച്ചവടക്കാർ. ദേവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, കച്ചവട കേന്ദ്രങ്ങളാണ്. പ്രാവിനെ കച്ചവടം ചെയ്യുന്നത് അവിടെ കൊണ്ടുവച്ച്. ഇന്ന് നമ്മൾ വളയും മാലയും അത് വെച്ചാൽ വിശ്വാസികളെ ഇന്ന് കഴിയുന്നത്ര ഇങ്ങോട്ട് പിടിച്ചെടുക്കുക, അത് അന്നേ ഉള്ള ഒരു കാര്യമാണ്. പൈസ അങ്ങനെ പിരിച്ചെടുക്കുന്നവർക്ക് അവർക്ക് അതിൻ്റെതായ ന്യായമുണ്ട്. എന്റെ നിയമം പറയുന്നില്ല, എന്തായാലും അത് ഒരു പരിധിക്ക് അപ്പുറം പോകുമ്പോഴാണ്. ഒരു പരിധി വരെയൊക്കെ ആകാം, അത് ഈ വരുന്ന വിശ്വാസികൾക്ക് എന്തെങ്കിലും ദാനം ചെയ്യണമെന്നുള്ള ആഗ്രഹം കാണും. അപ്പോൾ അവരിൽ നിന്ന് വാങ്ങുന്നതിൽ തെറ്റില്ല. ദാനം കൊടുക്കാൻ മനസ്സുള്ളവനിൽ നിന്ന് ദാനം സ്വീകരിക്കുക, ദോഷമില്ല. പക്ഷെ അവനെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് പൗരോഹിത്യ ചൂഷണമായി. അവനെ പ്രലോഭിപ്പിക്കുക, അതാണ് അവിടെ ക്ഷേത്രത്തിൽ നടന്നത്. അവിടെ പലിശയ്ക്ക് പണം കൊടുക്കുന്നവരുണ്ടായിരുന്നു. നമ്മുടെ ഇതുപോലെ ഓച്ചറയിലുണ്ടോ എന്നറിയാം. വടക്കേന്ത്യയിലൊക്കെ പല ക്ഷേത്രങ്ങളും ചെന്നാല്, കാശിയിലൊക്കെ ചെന്നാൽ, കാശി ഇപ്പൊ ഉണ്ടോന്ന് അറിയത്തില്ല. ഇപ്പൊ നാണയമൊക്കെ ഇല്ലല്ലോ. നമ്മൾ 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 90 പൈസ തരും. 1 രൂപ നമ്മളങ്ങോട്ട് കൊടുക്കും, 90 പൈസ തരും, 90 10 പൈസ. അങ്ങനെയുള്ള ഒരുപാട് പേര് വലിയ പെട്ടികളൊക്കെ വെച്ചിരിക്കും. വടക്കേന്ത്യയിൽ പല ക്ഷേത്രങ്ങളുടെയും മുമ്പേ ഇരുന്നു. അപ്പൊ അവന് 10 പൈസ ലാഭം. ഈ ഈ 90 പൈസ എന്തിനാണ്? 10 പൈസ വീതം 10 പേർക്ക് ദാനം കൊടുക്കാനാണ്. നമ്മൾ അവിടെ ഇരിക്കുന്ന 10 പേർക്ക് ഇത് ദാനം കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് 10 പൈസ വെച്ച് വേണമെങ്കിൽ 10 പൈസ വരും. നിങ്ങൾ 10 രൂപ കൊടുത്ത് 1 രൂപ വെച്ച് തരാൻ പറഞ്ഞു 1 രൂപ വെച്ച് തരും. അതല്ല അവിടെ ഇരിക്കുന്നത്, കാരണം ഒരുപാട് ഭിക്ഷക്കാരുണ്ട്, അവർക്കെല്ലാം ഇത് ദാനം കൊടുക്കാം. അപ്പൊ ഇത് കളക്ട് ചെയ്യുന്നവന് എന്ത് ചെയ്യും? അവനതൊരു നല്ല വരുമാന മാർഗമാണ്. ഈ ഭിക്ഷക്കാർക്ക് എന്ത് ചെയ്യും? അവർക്കും നല്ലൊരു വരുമാനമാർഗം. അപ്പൊ നമ്മൾ ഈ 10 പൈസ കൊടുത്ത അയവ് എന്ത് ചെയ്യുന്നു? അവനൊരു പ്രശ്നമേ അല്ല, കാരണം നമ്മളവൻ്റെ കൊടുക്കുന്ന എന്താണ്? 1 രൂപയാണ്. ഇവനീ 1 രൂപയും കൊണ്ടുപോയി നമ്മളെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഇവരിൽ നിന്ന് തന്നെ കളക്ട് ചെയ്യും ആ പൈസ എല്ലാം. എന്നിട്ട് അവർക്ക് ആ 1 രൂപ കൊടുക്കും. വീണ്ടും അവനിത് ഇവിടെ കൊണ്ടുപോയിക്കും. ഇതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഡൈലി. വേറെ വലിയ ബിസിനസ്സാണ്, കുറേ പേര് അങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്നവരുണ്ട്. വലിയ തിരക്കുള്ള ക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടോ അങ്ങനെ? നമ്മൾ ശിവേരി ഉണ്ടോന്നുണ്ട് കേരളത്തിൽ? അങ്ങനെയല്ല, അതുണ്ട് ഈ പൈസയുടെ ഇടപാട്. 1 രൂപയ്ക്ക് 90 പൈസ മോച്ചറിയുണ്ട്. അപ്പൊ ഈ പിച്ചക്കാർ ഭിക്ഷക്കാർക്ക് ദാനം കൊടുക്കുന്നതിന് വേണ്ടി പിന്നെ അവരെയും അത് കളക്ട് ചെയ്യും. കളക്ട് ചെയ്ത് വീണ്ടും നമ്മൾ കൊടുക്കുന്നവരും അവരെ കൊടുത്തിട്ട് അതിന് കളക്ട് ചെയ്യും. അവർക്ക് മുഴുവൻ പൈസ കൊടുക്കണം. എങ്ങനെ? ചില്ലറ ഇങ്ങ് വാങ്ങും, വീണ്ടും നമ്മൾ നമുക്ക് തരും. അപ്പൊ ഇവന് ഈ ഓരോ കറക്കത്തിലും ഇവന് 10 പൈസ വീതം കൂടിക്കൊണ്ടേയിരിക്കും വീണ്ടും വരുമ്പോൾ. അപ്പൊ ഇത്തരം ബിസിനസ് അവിടെ ഉണ്ടായിരുന്നാണ് അന്ന്. ഈ ഒരു കച്ചവടം അന്നുണ്ടായിരുന്നാണ്. യേശു അകത്ത് പോയി, ക്ഷേത്രത്തിന്റെ അകത്ത് പോയി ഒരു ചമ്മട്ടി ഉണ്ടാക്കി. ഒരുപടി എന്നിട്ട് അവിടെ ഇരുന്നവരെല്ലാം അടിച്ചു എന്നാണ്. ഇവരുടെ ഇതൊക്കെ തട്ടിക്കളഞ്ഞു ഒരു ബഹളമൊക്കെ കാണിച്ചു അടിച്ചിറക്കി എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവടസ്ഥലമാക്കി എന്ന് പറഞ്ഞ് അവിടെയൊക്കെ അവരെയൊക്കെ വഴക്ക് പറഞ്ഞു വന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിൽ മാത്രം ക്രിസ്തു കുറച്ച് വയലന്റ് ആയിട്ടുണ്ട്. അത് പിന്നെ അത്രയും തിന്മ കണ്ടപ്പോ ഇപ്പൊ ക്രിസ്തുവിനെ പോലെ ഇത്രയും ക്ഷമ തന്നെ കുരിശിച്ചപ്പോലും കുരിശിലേറ്റിയപ്പോ പോലും അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ ഒരാൾ പോലും ഈ വല്ലാത്ത അനീതി കണ്ടപ്പോ എന്ത് ചെയ്തു? കോപിച്ചു പോയി എന്നാണ്. അവരെ കടിച്ച് പുറത്താക്കി. എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ, കാരണം പൂർവ്വ പിതാമഹന്മാരുണ്ടാക്കിയ യഹൂദ പിതാവ് സോളമനോ ആരൊക്കെ ഉണ്ടാക്കി വെച്ച ക്ഷേത്രമാണോ? അവിടെയാണ് അവര് അതിനെ വെറും കച്ചവട സ്ഥലമാക്കി മാറ്റിയത്. അപ്പോ അങ്ങനെ ഒരു വലിയ കച്ചവടം, മുഴുവൻ വരുന്നവരുടെ മുഴുവൻ കാശും നമുക്ക് കിട്ടണം, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അങ്ങനെയാണ്. പിന്നെ നമുക്ക് ചെയ്യാമെന്നുള്ള എന്താണ്? ഒരു ഭിക്ഷക്കാരനെ പോലെ കാശ് നീട്ടാം, കൈ നീട്ടാം, അത്രയേ ഉള്ളൂ. പ്രേരിപ്പിക്കാൻ പാടില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് പോയി എന്ന് പറയാം. പണ്ട് തിരുവനന്തപുരത്തില് ഭിക്ഷക്കാരനുണ്ടായിരുന്നു. ഞാൻ ഭിക്ഷ ചോദിക്കുന്നു അന്നത്തെ കാലത്ത്, ഞാൻ പറഞ്ഞ 10-30 കൊല്ലം മുമ്പാണ്. ഭിക്ഷക്കാരുടെ ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഭിക്ഷ ചോദിക്കുന്നത്. പരിചയമുള്ളവരുടെ അല്ല, ആരെ കണ്ടാലും ചോദിച്ചു പോയിരുന്നു ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കൊടുക്കടേന്നേ പറയത്തുള്ളൂ. അപ്പോൾ ചിലർക്ക് ഒരു വേഷമൊക്കെ ഭിക്ഷക്കാരന്റെ വേഷമാണ്, ചിലർക്ക് ചീത്ത കൊടുക്കും. എന്നാ വേണ്ട ഒരു 5 രൂപ കൊടുക്കും, അതില്ല എന്നാ 2 രൂപ കൊടുക്കും, പിറകെ ഇടങ്ങും. അപ്പൊ ചിലപ്പോ ആൾക്കാർ ചിലരൊക്കെ എന്ത് ചെയ്യും, ഒരു 10 പൈസ എടുത്തു കൊടുക്കും. ഒന്ന് 10 പൈസ കൊടുത്തു വേണം. ആ ഇത് വേണ്ടിത്തന്നെ ഞാൻ ചോദിച്ചത്, ഞാൻ 10 രൂപ എന്ന് കേട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ അത് മാറ്റുള്ളൂ. അങ്ങനെ ചോദിക്കാൻ പാടില്ല, വെറുതെ കൈ നീട്ടിയാൽ മതി. ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് ഇഷ്ടമാണ്. അതാണ് ഈ അമ്പലങ്ങളൊക്കെ കാണിക്കപ്പെട്ട് വെച്ചിരിക്കുന്നത്. കൈ നീട്ടിയിരിക്കുകയാണ്. ഇഷ്ടമുള്ള ഇടാറുണ്ടോ? അതിനകത്താകുമ്പോൾ അവിടെ നിയമമില്ലല്ലോ, ഇത്ര ഇടണമെന്നുണ്ടല്ലോ. വരുന്നവരുടെ സന്മനസ് ഇഷ്ടമുള്ളത്. കച്ചവടം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവിടെ ഒരു സന്ദർഭത്തിൽ മാത്രം യേശു അല്പം കോപിച്ചിട്ടുണ്ട്. അതത്ര അനീതി കണ്ടിട്ട്. പിന്നെ വേറെടുത്ത് യേശു കോപിക്കുന്നു പറയുന്നുണ്ട്. അതിന് ന്യായീകരിക്കാൻ പ്രയാസമാണ്. യേശുവിനൊരു ദിവസം വിശന്ന് അങ്ങനെ ഇറങ്ങി എന്തെങ്കിലും ആഹാരം കിട്ടുമെന്നറിയാൻ നടന്നു വന്നപ്പോൾ ഒരു അത്തിമരം നിൽക്കും. അത്തിമരത്തിന്റെ ചവിട്ടി ചെന്ന് നോക്കി അതിൽ കായ, അത്തിമരം ഒന്നിച്ച് അവിടുത്തെ ഏതൊരു പഴമാണ്, അതിനകത്ത് കായില്ല. നമ്മുടെ അത്തി തന്നെ, അത്തി അവിടേക്കുള്ള മരമാണ്. അത്തി ഈ നാട്ടിലുള്ള അത്തി ഇതേ വെറൈറ്റി എല്ലായിടത്തും ഉള്ളതാണ്. ചൂട് കൂടുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ അതായിരിക്കും. ആൾക്കാർ കുറച്ച് തിന്നുന്നതാണ് എന്റെ കാര്യം. കാരണം അതൊക്കെയുള്ള വഴിയും വേറെ എന്താ ഭക്ഷണം, മീനും വീഞ്ഞും ഇതാണ്. പിന്നെ അതിനെക്കുറിച്ച് യേശു പറയുന്നുണ്ട്, ഞാൻ തിന്നുന്നവനും കുടിക്കുന്നവനുമാണെന്നാണ് എന്നെ കുറിച്ചുള്ള പരാതി. അപ്പോ ഉപവാസത്തിനെ കുറിച്ച് പറയുമ്പോഴാണ് ലോകത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് വിളറിയ മുഖത്തോടുകൂടി സമൂഹത്തിൽ നീങ്ങി പോവുക, ഉപവസിക്കുന്നവനായി. അതൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ശിഷ്യന്മാരെ ഉപദേശിച്ചു. ചിലർ അങ്ങനെയുണ്ടല്ലോ, തപസ്സിയാണെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് പരസ്യമായിട്ട് ഉപവാസം കൊടുക്കും, എല്ലാവരെയും അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നൊന്നും കഴിക്കുന്നില്ല. ആൾക്കാർ വിചാരിക്കുമോ ഇവനൊരു വലിയ തപസ്സിയാണ്. അപ്പോൾ അയാളുടെ സന്തോഷം തപസ്സിലല്ല, വിനയോ തപസ്സിയാണെന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നതിനുള്ള ഒരു സന്തോഷം. അതുകൊണ്ട് കിട്ടുന്ന ഒരു ക്രെഡിറ്റ്, അതിനുവേണ്ടി തപസ് ചെയ്യുന്നവരാണ്. ഇതിനെക്കുറിച്ച് എതിർക്കുന്നുണ്ട്, പറയുന്നുണ്ട് എന്നെ കുറിച്ച് ആൾക്കാർ, ഞാൻ തിന്നുന്നവനും കുടിക്കുന്നവനെന്നാണ് ആൾക്കാർക്ക് പരാതി എന്ന് പറയുന്നുണ്ട്. അപ്പോ തന്നെയും കുടിക്കുകയും ചെയ്യുന്നു. കുടിക്കുകയെന്ന് വെച്ചാൽ വീഞ്ഞ്, ലഹരിയുള്ള വീഞ്ഞ് തന്നെ യേശു കുടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം അന്നത്തെ ഒരു ആചാരമായിരുന്നു, അവിടെയുള്ളവരെല്ലാം അത് കുടിക്കുമായിരുന്നു. മുന്തിരിയാണ്, മുന്തിരി വീഞ്ഞാണ്. അന്നത്തെ ആൾക്കാർക്ക് ആയുസ്സൊക്കെ 40 വയസ്സിന് താഴെ വരെ ഉള്ളു, അനവം മരിച്ചു പോകും. കാരണം പോഷകാഹാരം ഇല്ല. ഈ കടലിലെ മീനും, കടലും അവിടെ അടുത്തില്ലെന്നാ പറയുന്നത്, അടുത്ത് കുളമാണ്. ആ പ്രദേശത്തൊന്നും കടലില്ല. ഈ കുളത്തിലെ മീനും പിടിച്ചതും ഇതുപോലെ ഈ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന മുന്തിരി പോലെയുള്ള കൃഷി ചെയ്ത് അതിൻ്റെ നീരൊക്കെ എടുത്ത് കുടിച്ച് അങ്ങനെ ജീവിച്ചിരുന്ന മനുഷ്യരാണ്. അപ്പൊ അങ്ങനെ വിശന്ന് ഒരു അത്തിമരത്തിന്റെ ചുവട്ടിൽ ചെന്നപ്പോൾ അതിന് അത്തി കായ്. അപ്പോൾ യേശുവിന് ദേഷ്യം വന്ന് അതിനെ ശപിച്ചു. ഇനി നിന്നിൽ ഒരിക്കലും പൂവും കായും ഉണ്ടാകാത്ത പോട്ടെ എന്ന് ശപിച്ചു. ശിഷ്യന്മാരുണ്ടായിരുന്നു, ശിഷ്യന്മാർ നോക്കിയപ്പോൾ അതെല്ലാം ഉണങ്ങിപ്പോയി. അമ്മമാരെ അപ്പം തന്നെ ഉണങ്ങിപ്പോയി. ഇത് ഒരു വിമർശനാത്മകമായ യേശുവിനെ കുറിച്ച് പറയുന്നവർ പറയുന്നു. അത്തിമരം എന്ന് പറയുമ്പോൾ അതിന്റെ സീസണിലെ കായം ഉണ്ടാവും. അത് സീസൺ അല്ലാതെ അതിന്റെ ചോട്ടി ചെന്നു കഴിഞ്ഞാൽ അതിന് കായുണ്ടാവും. ഇനി അത് കായുണ്ടാകാത്ത അതിന്റെ കുറ്റമാണ്. യേശു വരുമ്പം കായ്ക്കണമെന്ന് അങ്ങനറിയാം. എന്നിട്ട് ഇനി അങ്ങനെ തപശക്തി ഉണ്ടെങ്കിൽ അപ്പൊ പറയേണ്ടതല്ലേ, അത്തിമരമേ ഇതിന് കായും പൂവും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കായും പൂവും ഉണ്ടായതിനല്ല, ശപിച്ച് ഇതിനെ ഉണക്കിക്കളയുന്ന എന്തിന്? ഇതൊക്കെ ചട്ടമ്പി സ്വാമിയുടെ വാദമാണ്, ക്രിസ്തുമത ചേർന്ന്. അത് ഒരിക്കലും ശരിയായ കാര്യമില്ല. അങ്ങനെ എന്തെങ്കിലും തപശക്തിയുള്ള ആളാണെങ്കിൽ അവിടെ എന്താ ചെയ്യേണ്ടത്? അപ്പോ പറയുന്നു, അത്തിമരമേ നിന്റെ പൂവും കായും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ശിഷ്യന്മാരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആർക്കും ഒരു ഉപയോഗമില്ലാത്ത ഈ പ്രവൃത്തി എന്താ ഇതിനെ ഉണക്കി കളഞ്ഞു? മറിച്ച് അതിനെന്ത് ചെയ്യണം? അപ്പം തന്നെ അതിന് കായുണ്ടാക്കി. ഇങ്ങനെയുള്ള ഓരോ സന്ദർഭങ്ങളും എടുത്തിട്ട് സ്വാമി അതിൽ നിശിതമായി വിമർശിക്കുന്നു. അപ്പോ എന്ത് തന്നെ ആയാലും ശരി, അതിനെ ഉണക്കിയേ ശരിയായില്ല. പക്ഷെ അത് ഒരു വിമർശനത്തിന് വേണ്ടി എടുക്കാന്ന് പറഞ്ഞപ്പോ ഒരാൾ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കുകയാണെങ്കിൽ ഇതൊക്കെ എടുക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വിമർശനം അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇതിനെ ചെറി പിക്കിങ് എന്ന് പറയും. കുറെ ചെറിപ്പഴം കൂട്ടിയിട്ടിരിക്കുകയാണ്, അതെല്ലാം അഴുകിയതാണ്. ഒരാൾ തിരഞ്ഞു തിരഞ്ഞു തിരഞ്ഞ് അതിനകത്ത് നിന്ന് 2 ചെറിപ്പഴം എടുത്തു, കേടില്ലായിരുന്നു. എന്നിട്ട് അയാൾ പറയേണ്ടതാ ഈ പഴം മുഴുവൻ നല്ലതാണെന്ന് പറഞ്ഞു, അല്ല നല്ലതാകും. അപ്പോ ചെറിയ പിക്കിങ് എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ കുറെ ചെറിയ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നു, എല്ലാം നല്ല പഴങ്ങളാണ്. ഇയാളെ തിരഞ്ഞു തിരഞ്ഞ് തിരഞ്ഞു ചെന്നിട്ട് അതിൻ്റെ അകത്തു നിന്ന് 2 കേടായ പഴം എടുത്തിട്ട് പറയാണ്, കാണിച്ചിട്ട് ആൾക്കാരോട് പറയും, ഇതാണ്ടോ ഇത് മുഴുവൻ ചീഞ്ഞ പഴമാണെന്ന് പറഞ്ഞു. അത് ചീഞ്ഞതാവും. അതിനാണ് ചെറി പിക്കിങ് എന്ന് പറയും, ഇതിനെ ലോജിക്കൽ ഫാലസി എന്ന് പറയും. അങ്ങനെ ഒന്നിനെ വിമർശിക്കാൻ പാടില്ല എന്നാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ എടുത്തിട്ട് സ്വാമി അങ്ങനെ വിമർശിക്കുന്നുണ്ട്. ഇനി ദൈവമാണ് ഈ പൂവും കായും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോ ആ സമയത്ത് അതിന് പൂവും കായും ഒന്നും ഉണ്ടാക്കിയില്ല. അത് ആരുടെ കുറ്റം? ദൈവത്തിന്റെ കുറ്റമാണ്. അതിനെന്തിനാ ഈ ചെടിയെ ശപിച്ചതെന്നാണ് സ്വാമി ചോദിക്കുന്നത്. ദൈവത്തിന് ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്തില്ല. എന്തുകൊണ്ട്? ദൈവപുത്രനാണ് ചെല്ലുന്നത്, വിശക്കുന്നുണ്ട്. അപ്പൊ ദൈവം അറിയണ്ടേ? അപ്പൊ ദൈവം എന്ത് ചെയ്യണം? ഇതിന് പൂവും കായും എല്ലാം ഉണ്ടാകും. അത് ഉണ്ടാക്കാത്തതിന് ദൈവപുത്രൻ എന്തിനാ അതിനെ ശപിച്ചു? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു. അങ്ങനെ ചില സന്ദർഭങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിനും വിമർശിക്കുകയാണ്. പിന്നെ സ്വാമി വിമർശിച്ചതിന് വേറൊരു കാര്യങ്ങളുണ്ട്. കാരണം സ്വാമി അവിടെ വിതണ്ട എന്ന് പറയുന്ന ഒരു താർക്കിക ശൈലിയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വാദം ജൽപ്പം വിതണ്ട, ഒരു വിതണ്ട എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നിനെ എന്താണ് വിമർശിക്കാൻ വേണ്ടിയാണ് വിമർശിക്കുക. അതിന്റെ ഓരോ സൂക്ഷ്മമായ പഴുതുകളും കണ്ടുപിടിച്ചതിന് വിമർശിക്കുക. അങ്ങനെ വിമർശിച്ചാൽ ഏതിനെയും നമുക്ക് വിമർശിക്കാൻ പറ്റും. അങ്ങനെയൊരു വിമർശന രീതി താർക്കികന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. തർക്കത്തിലൊരു ദോഷമുണ്ട്. താർക്കികന്മാർക്ക് അങ്ങനെ വിമർശിക്കാനുള്ള ലൈസൻസ് ഉണ്ട്. അപ്പോൾ ആ താർക്കിക ശൈലിയിലാണ്, വിദണ്ഡാവാദത്തിലാണ് ഈ കസ്മത ഛേദനം. അപ്പൊ അതുകൊണ്ട് താർക്കിക ശൈലിയിൽ അത് ശരിയാണ്. പക്ഷെ ഒരു സംവാദ ശൈലി നോക്കുകയാണെങ്കിൽ അത് ശരിയല്ല. കാരണം ചെറിയ പിക്കിങ് അനുവദിക്കുന്ന കാര്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. ചെറിയ ദോഷങ്ങളൊക്കെ എല്ലായിടത്തും വരും. അങ്ങനെ നിശ്ചിത വിമർശനം പാടില്ല. പക്ഷെ അതെഴുതിയത് വിമർശിക്കാൻ വേണ്ടി എഴുതിയാണ്. അപ്പൊ പിന്നെ വിദണ്ഡാവാദത്തിലൂടെയാണ് പറയുന്നത്. അതുപോലെ പല സന്ദർഭങ്ങളും എടുത്ത്. പിന്നെ വേറൊരു കാര്യം, കൃഷ്ണ ഛേദനത്തിൽ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ക്രിസ്തുവിന്റെ ഉപദേശങ്ങളെ നമ്മൾ തൊട്ടിട്ടേയില്ല. ക്രിസ്തു മതച്ഛേദനമാണ്. ക്രിസ്തു മതം എന്ന് പറയുമ്പോൾ എന്താണ്? അഭിപ്രായവും മതം നാമ മതം തത്വദർശനം. തത്വദർശികളുടെ അഭിപ്രായമാണ് മതം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ മതം ഏതാണ്? ക്രിസ്തുവിന്റെ ഉപദേശം. അതിനെ ചടമ്പിസ്വാമി വിമർശിച്ചിട്ടേ ഇല്ല. ഒരിടത്തും ക്രിസ്തുവിന്റെ ഉപദേശത്തിന് എടുത്തിട്ട് അങ്ങനെ, കാരണം അത് വിമർശിക്കാവുന്നില്ല. എല്ലാ ഉപദേശവും നല്ലതാണ്, അതിനെങ്ങനെ വിമർശിക്കും? അപ്പൊ മതം എന്നുള്ളതുകൊണ്ട് അഭിപ്രായം നൽകുകയാണെങ്കിൽ ക്രിസ്തു മത ഛേദനത്തിൽ ഛേദനമേ ഇല്ല. എന്നാൽ അതിന് ഛേദനം വരുന്ന എങ്ങനെ? ഒന്ന്, ഉത്പത്തി പുസ്തകം. ഈ പ്രപഞ്ചത്തെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചതെന്ന് ബൈബിളിൽ പറയുന്ന കാര്യം, അതിനെ അത് നിശിതമായി വിമർശിക്കുന്നു. അതിനെല്ലാവരും വിമർശിക്കുന്നതാണ്. ആ യുക്തി അതിനോട്ടും അർഹതനോദന സമർത്ഥിക്കാൻ പറ്റും. ഒന്നാമത്തെ ദിവസം ഇന്നത് ചെട്ടിച്ച്, രണ്ടാമത്തെ ദിവസം ഇന്നത് ചെട്ടിച്ച് എന്നൊക്കെ പറഞ്ഞ് ആരാങ്ങിയില്ല. ക്രിസ്ത്യാനികൾ പോലും ഇന്നതൊന്നും പഠിക്കുന്നില്ല. പിന്നെ ഈ വിശ്വാസ ഭ്രാന്തന്മാർ മാത്രമേ അതിനെ ഉൾക്കൊള്ളുന്നു. പെന്തക്കോസ്തുകളും മറ്റുമൊക്കെയാണ് അതിന് മുറുകെ പഠിക്കുന്നത്. അങ്ങനെയുള്ള കുറെ ബൈബിളിലെ കുറെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളെ നിഷേധിക്കുന്നുണ്ട്. പിന്നെ നിഷേധിക്കുന്നത് ക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഈ പറയുന്ന അത്ഭുതങ്ങൾ ചില തിയറികളെ, അത് യുക്തിപരമായി ആണ് അന്ന് ക്രിസ്തു സ്വാമി പറഞ്ഞിരിക്കുന്ന ക്രിസ്തു ഉറപ്പായും നരകത്തിൽ പോയിരിക്കുന്നു. അപ്പോൾ കേൾക്കുന്നവരും ഞെട്ടിപ്പോയേ, ക്രിസ്തു നരകത്തിൽ പോയി, എല്ലാവരെയും സ്വർഗത്തിലെത്തിക്കാണ്ടേ ക്രിസ്തു വന്നു. അതിനും സ്വാമി പറയുന്ന ഒരു കാരണമുണ്ട്. കാരണം ആദിപാപം എന്ന് പറയുന്നത് എന്താണ്? ആദമോവായുടെ വിലപ്പെട്ട കനി ഭക്ഷിച്ചു, സർപ്പം വന്ന് പറഞ്ഞു, അവായോട് പറഞ്ഞു, ഭക്ഷിക്കാൻ പറഞ്ഞു, ഭക്ഷിച്ചു, ദൈവം അവരെ ശപിച്ചു. പാപം, ആ പാപം തലമുറകളിലൂടെ ഇന്നത്തെ മനുഷ്യനുണ്ടെന്നാണ്. ക്രിസ്തു ജനിച്ചത് ഈ പാപമോചനത്തിനായിട്ടാണ്. അപ്പൊ ഈ പാപമോചനത്തിനായി ക്രിസ്തു ജനിച്ചപ്പോ ക്രിസ്തു എന്താ ചെയ്തത്? എല്ലാ മനുഷ്യരുടെയും പാപത്തെ സ്വീകരിച്ചു എന്നാണ്. എല്ലാ മനുഷ്യരുടെയും പാപത്തെ ആര് സ്വീകരിച്ചു? ക്രിസ്തു. അപ്പൊ ക്രിസ്തു പാപി, പാപിയാണെങ്കിൽ അറിയത്തുള്ളൂ. സ്വാമിയുടെ യുക്തി ഇതാണ് വിദണ്ഡാവാദം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ചില യുക്തികൾ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ പറയുന്ന ഈ പറയുന്ന ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പറയുന്ന അത്ഭുതങ്ങൾ ഇതൊന്നും ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. ഇക്കാര്യത്തെ ഗുരു വിമർശിക്കുന്നുണ്ട്. ഒരു പാതിരി വന്നപ്പോ ക്രിസ്തുവിനെ വിശ്വസിക്കണമെന്ന് എന്തിനാണ്? എന്താണ് നിങ്ങളുടെ സിദ്ധാന്തം എന്ന് ചോദ്യം പറയും. ക്രിസ്തു വന്നു എല്ലാവരുടെയും കുരിശിലേറി അതുകൊണ്ട് എല്ലാവരുടെയും പാപത്തെ സ്വീകരിച്ചു, അപ്പോൾ ലോകത്തെല്ലാവർക്കും രക്ഷയായി. ക്രിസ്തുവിന്റെ കുരിശ് മരണം ലോകത്തെല്ലാവർക്കും രക്ഷയായി, ഇത് വിശ്വസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഗുരു ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ക്രിസ്തു വന്നു എല്ലാവരുടെയും പാപത്തെ സ്വീകരിച്ചു കുരിശിൽ കയറി, അപ്പൊ എല്ലാവരും രക്ഷപ്പെട്ടല്ലോ, ഇനി എന്തിനാണ് വിശ്വസിക്കുന്നത്? ഇതേ ചോദ്യം തന്നെയാണ് ക്രിസ്തുമത ചേതനത്തിനും ചോദിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ തർക്കങ്ങളൊക്കെ. പക്ഷെ ആള് പറയുന്നു അതാ അങ്ങനെയല്ല, ക്രിസ്തു വന്നു കുരിശിൽ കയറി എല്ലാവരുടെയും പാപം സ്വീകരിച്ചു. അപ്പോ എല്ലാവരുടെയും പാപം സ്വീകരിച്ചു, എല്ലാവരുടെയും പാപം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും സ്വർഗത്തിലെത്തുള്ളൂ, ഇനി ആർക്കും പാപമില്ലല്ലോ. പക്ഷെ എന്നാലും ഞാൻ സ്നാനം ചെയ്യും, വിശ്വസിക്കണം. അപ്പൊ ഗുരു ചോദിക്കും, അപ്പോ വിശ്വസിച്ചവരുടെ അന്ന്, ഇത് ഈ സംഭവം നടക്കുന്ന 2000 വർഷം മുമ്പാണ്, അപ്പൊ വിശ്വസിച്ചവരുടെ പാപം മാത്രമാണോ ക്രിസ്തു എടുത്തത്? വിശ്വസിക്കാത്തവരുടെ പാപം ഇപ്പോഴും ഉണ്ടോ? അങ്ങനെയല്ല, അങ്ങനെയല്ല. ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും പാപത്തെ എടുത്തു, ആദിമ പാപത്തെ. അങ്ങനെ അപ്പൊ ഒരു വേണ്ടി ചോദിക്കുന്നു, പിന്നെ വിശ്വസിക്കണ്ടല്ലോ, എല്ലാവരുടെയും പാപത്തെ എടുത്തല്ലോ. അങ്ങനെയല്ല, വീണ്ടും അയാൾ പറയും ഉണ്ടായവരുടെ വിശ്വാസം എന്ന് വെച്ചാൽ യുക്തി പ്രവർത്തിക്കാത്ത വിശ്വാസം. അപ്പൊ ഈ യുക്തി പ്രവർത്തിക്കാത്ത വിശ്വാസത്തെ ഗുരു എങ്ങനെയാണോ നിഷേധിച്ചത് അതുപോലെ തന്നെ ചട്ടമ്പിസ്വാമി നിഷേധിക്കും. പക്ഷെ ഗുരു എന്ത് ചെയ്തു? അവിടെ വളരെ മൈൽഡായിട്ട് പിന്നെ ആ ശരി, ആ വിശ്വാസം നല്ലതാണെന്ന് പറഞ്ഞ അവസാനത്തിൽ ഇങ്ങനെ വിശ്വാസം വേണോ? അതിന്റെ സ്ഥാനത്ത് സ്വാമി എന്താ പറയുന്നത്? ഈ സിദ്ധാന്തം ആണെങ്കിൽ ക്രിസ്തുവും അവിടെ പോകുന്നു. അതാണ് രണ്ടും തമ്മിൽ വ്യത്യാസം. രണ്ടുപേരുടെയും എന്താണ് ശൈലി രണ്ട് രീതിയിലാണ്. അത് മാത്രമല്ല, അതിന് വേറൊരു ദോഷം കൂടെ ഉണ്ട്. മതപ്പോരെന്ന് ഗുരു പറഞ്ഞിരിക്കുന്നവർ എന്താണ്? നമ്മളൊരു മതത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് വേറൊരു മതത്തെ വിമർശിക്കുമ്പം അത് ഭാവിയിൽ കുരിശുദ്ധമായിട്ട് മാറാം. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ നടന്നു പോരാട്ടം കുരിശ് യുദ്ധമായി മാറിപ്പോകാനുള്ള ഒരു സാധ്യത അതിനകത്തുണ്ട്. അത് മതത്തിന്റെ അന്ധവിശ്വാസങ്ങളെയാണ് നിഷേധിക്കുന്നതെങ്കിൽ ശരി, നിങ്ങൾ ഒരു മതത്തിൽ ചാരിയുന്നുകൊണ്ട് വേറൊരു മതത്തെ മുരസിക്കാൻ പാടില്ല. അത് മതവിദ്വേഷമായി. അതിനാണ് ഗുരു പറഞ്ഞ എന്താണ് മതപ്പോരെന്ന് പറഞ്ഞു. മതങ്ങൾ ചൊല്ലിക്കൊണ്ട് മതപ്പോരുകൾ കണ്ടോന്ന് പറഞ്ഞു. ഒരു മതത്തിൽ ചാരിയെന്ന് വേറൊരു മതത്തെ മുരസിച്ചാൽ അത് പറഞ്ഞു. അല്ലെങ്കിൽ സഹോദരമായിപ്പം ചെയ്ത പോലെ പറയുന്നത് എന്താണ്? മതം വേണ്ട എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ടല്ല. അപ്പോ ഏത് മതത്തിന്റെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും എല്ലാം ചോദ്യം ചെയ്യാം നിങ്ങൾ. പക്ഷെ ഒരു മതത്തിന്റെ ഭാഗത്ത് നിന്ന് വേറെ മതത്തെ വിമർശിക്കാൻ പോയി കഴിഞ്ഞാൽ മതവിദ്വേഷം വരും. അങ്ങനെ വന്നാൽ എന്തോരും ഒരു മതവും പൊരുതാൽ ഉടങ്ങുകയില്ല. ഒരു കാര്യം നമ്മളെ സച്ചിദാനന്ദ സ്വാമി കൊണ്ടുവന്ന് ആ കടപ്പുറത്ത് കിടത്തണേ, നിങ്ങളെ ആരെങ്കിലും പോയി കിടന്നാലും ശരി, ഞാൻ പോകത്തില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ സ്വാമിമാരാണ്, പോയി കിടക്കുന്നു കടൽ അടിക്കും. ബൈബിളിൽ പറയുന്നുണ്ട് ക്രിസ്തു കടലിനെ ശാന്തമാക്കി. ശരിക്കും ഭൂമിശാസ്ത്രപരം നോക്കിയാൽ ഈ പറഞ്ഞ സ്ഥലത്ത് ഒരു കുളമേ ഉള്ളു. അപ്പൊ പിന്നെ ഇങ്ങനെ കടലിനെ ശാന്തമാക്കി, ഈ കുളത്തിലെങ്ങനെയാ കാറ്റടിക്കുന്നത്? കുളത്തില് തിരമാല അടിക്കില്ലല്ലോ. തിരമാല അടിക്കാന്ന് വെച്ചാൽ എല്ലാം ശാസ്താംകോട്ടൊക്കെ കായലിലൊക്കെ തിരമാല അടിക്കുമ്പോൾ ചെറിയൊരു ഓളം ഉണ്ടാകും. അപ്പൊ ക്രിസ്തു സഞ്ചരിച്ച ഭാഗത്തൊന്നും കടലില്ല ഭൂമിശാസ്ത്രപരമായി. പിന്നെ എങ്ങനെയാണ് അത് നടക്കുന്നത്? അതൊക്കെ ഇന്ന് ഗവേഷകർ പറയുന്നതാണ്. അത് പറയുന്നു മീൻ കൂടുതലുള്ള സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അതൊക്കെ നടക്കും. മീൻ കൂടുതലുള്ള സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കാം. മീനിനെ കുറിച്ചൊക്കെ പരിചയമുള്ളവർക്കെ ഈ കടൽ മീൻ പിടിക്കാൻ പോകുന്നവര് വെള്ളത്തിന്റെ നിറം കണ്ടിട്ട് മീൻ അവിടെ ഉണ്ടെന്നവർ കണ്ടെത്തും. അടിയിൽ മീനുണ്ടെങ്കിൽ മേളിൽ വെള്ളത്തിന്റെ നിറം മാറും. അങ്ങനെയൊക്കെ പറ്റും. മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് ഉപദേശം കൊടുക്കുക, അതൊക്കെ ഉദ്ദേശിച്ച അതൊക്കെ ശരിയാണ്. ഈ മതവിമർശനത്തിന് ഇങ്ങനെ അപകടമുണ്ട്. പക്ഷെ അന്ധവിശ്വാസങ്ങൾ അപ്പോൾ മൊത്തത്തിൽ അതിൽ വിമർശനം വരുന്ന ഒന്ന് ക്രിസ്തുവിന്റെ പേരിലുള്ള അന്ധവിശ്വാസം, പിന്നെ ബൈബിളിൽ പറയുന്ന പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ, പിന്നെ ഒന്ന് വരുന്നത് ഇൻക്വിസിഷനെ കുറിച്ചാണ്. ക്രിസ്തു മതം ചെയ്തിട്ടുള്ള ലോകത്ത് ചെയ്തിട്ടുള്ള ക്രൂരതകളെ കുറിച്ച് വളരെ വിശദമായി ക്രിസ്തു മതഛേദനത്തെ വിശദീകരിക്കുന്നു. ഒരുപാട് രേഖകൾ ഉദ്ധരിച്ചിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നതും കുരിശി കയറ്റിയതും അത് ഈ ക്രിസ്ത്യാനിയാണ്. അത് പറയുന്നുണ്ട്. അത് ഇന്ന് ക്രിസ്തു മതത്തെ വിമർശിക്കുന്ന എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല, പൂർണ്ണമായും സ്വീകരിക്കാനും പറ്റത്തില്ല. പിന്നെ ആത്യന്തികമായിട്ടൊരു മതത്തെ വിമർശിക്കുന്നെങ്കിൽ വേറൊരു മതത്തിന്റെ ഭാഗത്ത് നിന്ന് വിമർശിച്ചാൽ മതകലഹം ഉണ്ടാകും. അതുകൊണ്ട് അത് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അത് മതകലം ഉണ്ടാകാതിരിക്കാനാണ് ഗുരു പറഞ്ഞത്. അതാണ് ഒരു മതവും പൊരുതാൽ കൊടുങ്ങുകയില്ല. അപ്പൊ ഇന്നത്തെ ചുറ്റുപാടുകളൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ഗുരുവിന്റെ നിലപാടാണ് ശരി എന്ന് സമ്മതിക്കേണ്ടി വരും. മതത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരും മറ്റു മതങ്ങളും വിമർശിക്കാതിരിക്കുക, സൗഹാർദ്ദത്തിൽ പോവുക, ആ നിലപാടാണ് ശരി. ഇനി മതവിമർശകരുണ്ട്. ഇപ്പൊ ക്രിസ്തു മതത്തിൽ നിന്ന് പുറത്തു പോയവര് ക്രിസ്തു മതത്തെ വിമർശിക്കുന്നു, ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോയവരതിനെ വിമർശിക്കുന്നു. അവർ ഒരു മതത്തിലും പെടാതെ നിന്നും വിമർശിച്ച എന്താണ് ഒരു മതം മതത്തിനോടുള്ള യുദ്ധമായിട്ടത് മാറില്ല. അത് അവർക്ക് വിമർശിക്കാം. ഒരു മതത്തിലും പെടുന്നില്ലെങ്കിൽ നമുക്ക് മതങ്ങളെ വിമർശിക്കാം. എന്തുകൊണ്ട്? അതിനകത്ത് അന്ധവിശ്വാസമുണ്ട്, ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ചൂഷണമുണ്ട്, അതൊക്കെയാവും. ബൈബിള് ശരിക്കും എന്താണ് വളരെ ആഴത്തിൽ പഠിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. അങ്ങനെ പഠിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ ബൈബിൾ എന്ന് പറയുമ്പോൾ ഏത് പുതിയ നിയമം, പഴയ നിയമമല്ല. പഴയ നിയമത്തിൽ ചില പ്രാർത്ഥനകളൊക്കെ ഉണ്ട്, ശരിയാണ്. പുതിയ നിയമത്തിലാണ് വളരെ കഴമ്പുള്ള തത്വങ്ങളുള്ളത്. അത് ഇന്നുള്ള കാര്യങ്ങളാണ്. ആത്മീയമായ കാര്യങ്ങളും ധാർമ്മികമായ കാര്യങ്ങളും സദുപദേശവും എല്ലാം നിറഞ്ഞ ഒന്നാണ്. ഉപമകളിലൂടെയൊക്കെ യേശു പറയുന്ന തത്വങ്ങളെന്ന് പറയുന്നത് വളരെ ആഴമുള്ള ആത്മീയ തത്വങ്ങളാണ്. പിന്നെ അതിൽ കടന്നു വരുന്ന അന്നത്തെ ആ പ്രദേശത്തിന്റെ സംസ്കാരവും ആചാരങ്ങളും അതെല്ലാം ഈ കടന്നു വരും. അതൊക്കെ വിട്ടിട്ട് മനസ്സിലാക്കും. ക്രിസ്തു മതം എന്നുള്ള വിട്ടിട്ട് ക്രിസ്തുവിന്റെ ഉപദേശത്തെ മനസ്സിലാക്കിയ നല്ലതാണ്. ക്രിസ്തു മതം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ അതിന് ഒരുപാട് പോരായ്മകളുണ്ട്. അതാണ് മനസ്സിലാക്കുന്നത്.